സ്മരിച്ചുകൊണ്ട് വ്രതാരണ്യം തൃതീയ അധ്യായം ദ്വിതീയ ബ്രഹ്മ ത്രയോദശ മന്ത്രം യാജ്ഞവൽക്കേതി ഹോവാച എത്രയം പുരുഷോ മ്രിയത്തെ കിമേനം ന ജഹാതീതി നാമേതി അനന്തം വൈ നാമ അനന്താവിശ്വീദേവാനന്തമേവ സതേന ലോകം ചെയ്തി. മുക്തസ്യകിം പ്രാണ ഏവ സമവനീയന്ത അഹോസി തത് പ്രയോജകമപി സർവം. പ്രാണാനുക്രാമന്തി, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. മുക്തനെ സംബന്ധിച്ച് ഇവിടെ ചോദിച്ചു, യാജ്ഞവൽക്കേതിഹോവാച എത്രയം പുരുഷോ മ്രിയതേ അസ്മത് പ്രാണാക്രാമന്തി അഹോ മേതി. തത്വജ്ഞാനിയുടെ പ്രാണന്റെ ഉത്ക്രമണം സംഭവിക്കുന്നു. നീതി നീതി ഹൂവാച ഇല്ല അത്രൈവ സമവനീയന്തേ. പരേണാത്മന അവിഭാഗം ഗച്ഛന്തി, പരമാത്മാവുമായി ഏകീഭവിക്കുന്നു. ഏകീഭാവേന സമവസൃജ്യന്തി പ്രളീയന്തി പൂർമയ ഇവ സമുദ്രേ. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്, എങ്ങനെയാണോ സമുദ്രത്തിൽ തിരകൾ വിലയിക്കുന്നത് അതുപോലെ തത്വജ്ഞന്റെ പ്രാണൻ ഇന്ദ്രിയങ്ങളും മറ്റും, കേവലം പ്രാണൻ മാത്രമല്ല ഇന്ദ്രിയങ്ങളും എല്ലാം അവനിൽ തന്നെ വിലയും പ്രാപിക്കുന്നു, ഉത്ക്രമണം സംഭവിക്കുന്നില്ല. അവിടെ ചോദിക്കുന്നു, മുക്തസിംഗം പ്രാണ ഏവ സമവനീയന്തി, ആ ഏകീഭാവം സംഭവിക്കുന്നു. അത് കേവലം ആ പ്രാണന് മാത്രമാണ് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെയുള്ള. അഹോസി തത് പ്രയോജകമപി സർവം, അതിന് പ്രയോജകമായിരിക്കുന്ന ഹേതുവായിരിക്കുന്ന അവിദ്യ കാമം കർമ്മം ഇതെല്ലാം വിലയിക്കുന്നു. അഥ പ്രാണ ഏവ ഇന്നത്തെ പ്രയോജകം സർവം പ്രയോജക വിദ്യമാനേ പുനഃ പ്രാണാനാം പ്രസംഗം. അഥ സർവമേവ കാമകർമാദി തതോ മോക്ഷോപപദ്യതി ഇത്യേവം അർത്ഥം ഉത്തരപ്രശ്ന. അത പ്രാണ ഏവ കേവലം പറയുകയാണ്, പ്രാണന്മാര് ഇന്ദ്രിയങ്ങൾ പഞ്ചപ്രാണന്മാര് ഇതെല്ലാം വിലയിക്കുന്നു, ഇവ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദോഷം? ഇന്നത്തെ പ്രയോജകം സർവം, അതിന് ഹേതുവായിട്ടുള്ള അവിദ്യ കാമ കർമ്മങ്ങളൊന്നും വിലയിക്കുന്നില്ല എന്ന് വന്നാലോ? പ്രയോജകേ വിദ്യമാനെ ഹേതു നിലനിന്നാൽ കാമകർമാദികൾ അവിടെ അവശേഷിച്ചാൽ പുനഃപ്രാണാനാം പ്രസംഗം, വീണ്ടും ഇന്ദ്രിയങ്ങളും മറ്റും ഉണ്ടാകും, വീണ്ടും ജന്മം ഉണ്ടാകും, മുക്തി അസംഭവമായിത്തീരും, വീണ്ടും അതെല്ലാം ഉണ്ടാകും. കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ടാകും. അഥ സർവമേവ കാമകർമാദി, അതുകൊണ്ട് കാമകർമ്മങ്ങൾ സർവവും മുക്തനിൽ വിലയം പ്രാപിക്കുന്നു. തതോ മോക്ഷ ഉപപദ്യത, എന്നാലാണ് മോക്ഷം സംഭവിക്കുന്നത്. പിന്നീട് ജന്മം ഉണ്ടാകാതിരിക്കുന്നത് അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നിത്യമർത്ഥ ഉത്തരപ്രശ്നം ഇക്കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം. യാജ്ഞവൽക്കേരി ഹോവാച എത്രായം പുരുഷോ മ്രിയതേ കിമേനം ന ജഹാതീതി. ശരി, പുരുഷൻ മരിക്കുമ്പോൾ തത്വജ്ഞനെ സംബന്ധിച്ചാണ്, എന്താണ് വിലയിക്കാതിരിക്കുന്നത്, എന്താണ് അവശേഷിക്കുന്നത്? എത്രയും പുരുഷോ മ്രീതി കിമേനം ന ജഹാതീതി അഹ ഇതരോ നാമേരി സർവം സമവനീയത. പറയുന്നു ആ ഒന്ന് മാത്രം ശേഷിക്കുന്നു, കേവലം ഒന്ന് മാത്രം, എന്താണ്? നാമ. അത് ശേഷിക്കുന്നുണ്ട്, എല്ലാം പോയാലും ഒന്ന് അവശേഷിക്കുന്നു. അവിദ്യ കാമ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു, പക്ഷെ പേര് ശേഷിക്കുന്നുണ്ടല്ലോ. നാമേതി സർവസമവനീയതി, ബാക്കിയെല്ലാം അവിടെ ഏകീഭവിക്കുന്നു. മുക്തനെ സംബന്ധിച്ച് ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, പക്ഷെ പേര് ശേഷിക്കുന്നു. നാമമാത്രം തന്നെ നീയതേ ആകൃതി സംബന്ധ നിത്യം ഹി നാമ. നാമം ശബ്ദം എന്തുകൊണ്ടത് നശിക്കുന്നില്ല എന്ന് പറയുന്നു? അതിനൊരു യുക്തി ഇവിടെ പറയുകയാണ്, ഒരു ന്യായം. അതിന് ആകൃതി സംബന്ധമുള്ളത് കൊണ്ട്. ഇത് മീമാംസയുടെ ഒരു യുക്തിയാണ്. ഇവിടെ അദ്വൈതിയും ഇവിടെ താത്കാലികമായി സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ, ഒരു മുഖ്യമായ സിദ്ധാന്തമല്ല. ഇതൊരു വലിയ തർക്ക വിഷയമാണ്. ഒരു ശബ്ദം വ്യക്തിയാണ് ബോധിപ്പിക്കുന്നത്, അത് അർത്ഥ ജാതിയാണ് ബോധിപ്പിക്കുന്നത്, ശബ്ദാർത്ഥം എന്താണ്? ഇക്കാര്യത്തിൽ ഇവർക്കെല്ലാം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും. ഗൗ എന്ന് പറയുന്ന ശബ്ദം, അശബ്ദ ഗൗ എന്ന് പറയുന്ന വ്യക്തിയെ ആണ് ബോധിപ്പിക്കുന്നത്. വ്യക്തി എന്ന് പറയുമ്പോൾ കൊമ്പും വാലും കാലും ഒക്കെ ഉള്ള നമ്മൾ കാണുന്ന ആ രൂപം, അതിനെയാണ് ബോധിപ്പിക്കുന്നത്. അതേ ഗോത്വം എന്ന് പറയുന്ന ജാതിയാണ്. മീമാംസകരും മറ്റും പറയുന്ന വ്യക്തിയല്ല, കേവലം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. കാരണം ആ ശബ്ദം ഒരു വ്യക്തിയിൽ മാത്രമല്ല പ്രയോഗിക്കുന്നത്. ആ പശു ചത്തുപോയാലും വേറെ പശു വരും, അതേ ശബ്ദം തന്നെ പ്രയോഗിക്കുന്നു. കേവലം വ്യക്തിയെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ശബ്ദം വ്യക്തിയുടെ നാശത്തിൽ ശബ്ദവും നശിക്കേണ്ടതില്ലേ? പക്ഷെ അനേക വ്യക്തികളിൽ പ്രയോഗിക്കുന്നത് കൊണ്ട് അനേക വ്യക്തികളിൽ തുടർച്ചയായിരിക്കുന്ന ഒന്ന്, അതിനാണ് ജാതി എന്ന് പറയുന്നത്. അനേക വ്യക്തികളിൽ അനുസ്യൂതമായിരിക്കുന്ന ആ ധർമ്മം, അതിലാണ് ആ ശബ്ദത്തെ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യക്തി നശിച്ചാലും ശബ്ദം അവശേഷിക്കുന്നു. വ്യക്തി ആശ്രയിച്ചിരിക്കുന്നതെല്ലാം വ്യക്തി നശിച്ചാലും പോകും. എന്നാൽ ഗു എന്ന് പറയുന്ന വ്യക്തി എടുക്കുക, അതിന് കൊമ്പുണ്ട്, വാലുണ്ട്, കാലുണ്ട്, ഇതെല്ലാം വ്യക്തി ആശ്രയിച്ചിരിക്കുന്നതാണ്. ആ വ്യക്തി നശിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പോയി, പിന്നെ അവിടെ കൊമ്പില്ല, വാലില്ല, കാലില്ല. പക്ഷെ ശബ്ദം മാത്രം അങ്ങനെയുണ്ട്. അതത് നശിച്ചാലും മറ്റൊരു വ്യക്തിയിലും അതേ ശബ്ദം പ്രയോഗിക്കുക, ഒരു മാറ്റമില്ലാതെ. ഒരു മനുഷ്യൻ മരിച്ചാലും വേറെ ആളെ വീണ്ടും മനുഷ്യനെന്ന് വിളിക്കുന്നു. ശബ്ദത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശേഷത വരും? പറയുന്നത് വ്യക്തിയെ ആശ്രയിക്കുന്ന ഒന്നല്ല, ശബ്ദം സാമാന്യത്തെ ആശ്രയിക്കുന്ന ഒന്നാണ്. സാമാന്യം എന്ന് പറഞ്ഞാൽ ജാതി. അതുകൊണ്ട് വ്യക്തി നശിച്ചാലും ശബ്ദം ശേഷിക്കുന്നു. അതുകൊണ്ടാണ് സർവത്ര ഇതിനൊരു നിയമമായി അവർ കാണുന്നു. അതൊരു സാമാന്യ നിയമമാണ്. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് ആത്മാവല്ലാതെ ഒന്നും നിത്യമല്ല, എന്നാലും ഈ ന്യായത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു. അനന്തം വൈ നാമ നിത്യത്വമേവ ആനന്ദ്യം നാമന, നാമം അനന്തമാണ്. എന്തുകൊണ്ട് അനന്തം എന്ന് പറഞ്ഞാൽ അത് നിത്യമാണ്, ആപേക്ഷികമായ നിത്യം. അത് കൽപ്പാന്തം വരെ നിൽക്കുന്നു, അതുകൊണ്ടാണ് അതിന് നിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുക്തിയിൽ സർവവും വിലയിച്ചാലും നാമം ശേഷിക്കുന്നു എന്ന് പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു മുക്തന് നാമം ശേഷിക്കുന്നു എന്ന് പറയുന്നു? ഇവിടെ പറയുന്നു വ്യക്തിഭേദസ്യ പ്രസിദ്ധത്വം ന തത് വക്തവ്യം. വ്യക്തിഭേദസ്യ പ്രസിദ്ധത്വം, വ്യക്തിഭേദം നമുക്ക് സ്പഷ്ടമാണ്. ഓരോ വ്യക്തിയും വേറെ വേറെയാണ്, ഓരോ മനുഷ്യനും വേറെ വേറെയാണ്, ഓരോ പശുവും വേറെ വേറെയാണ്. പക്ഷെ അത് സർവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. ഒന്നല്ല മറ്റൊന്ന്, ഒരു മനുഷ്യനല്ല മറ്റൊരു മനുഷ്യൻ, ഒരു പശുവല്ല മറ്റൊരു പശു, ഒരു വൃക്ഷമല്ല മറ്റൊരു വൃക്ഷം. അങ്ങനെ വ്യക്തിഭേദം പ്രസിദ്ധമായിരിക്കെ നാമം ഇതിലാ ഭേദം വരുന്നില്ല. എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരേ ശബ്ദം തന്നെ, വൃക്ഷം, പശു, പക്ഷി, മൃഗം, മനുഷ്യൻ. അത് വ്യക്തിഭേദത്തിനനുസരിച്ച് നാമഭേദം വരുന്നില്ല. ഇത് ഒരു വ്യക്തി സാമാന്യത്തെ എടുക്കുന്നിടത്താണ് ഇങ്ങനെ വരുന്നത്. പല വ്യക്തികൾക്ക് പല പേരുണ്ടാകും, അതും മറ്റൊരു വിഷയം. ഇവിടെ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. ഒരേ ജാതിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഒരു പേര്. എന്തുകൊണ്ടതങ്ങനെ നിലനിൽക്കുന്നു? ഇന്നത്തെ വക്തവ്യം ബ്രഹ്മവിദ്യ വിദഹ സ്വദൃഷ്ട്യ നാമാഭിന്ന ശിഷ്യത പരദൃഷ്ട്യ തദവശേഷോക്തി ശുഖോ മുക്ത ഇത്യാദി വ്യപദേശ ദർശനാ അതോ നാമനിത്യത്വം വ്യാവഹാരികം. അതാണ് ഇവിടെ നിത്യം എന്ന് പറയുമ്പോൾ ഇവിടെ നിത്യമായി ഒന്നിനെ സ്വീകരിക്കാൻ പറ്റും. പരമാത്മാവ് മാത്രം നിത്യം, എന്നാലും നാമനിത്യത്വം വ്യാവഹാരികം. അപ്പോൾ ഇവിടെ നാമം നിത്യം എന്ന് പറയുന്നത് വ്യാവഹാരികമാണ്. എന്തുകൊണ്ട് നിത്യം എന്ന് പറയുന്നത്? നമ്മൾ പറയാറുണ്ട് ശുഖോ മുക്ത ഇത്യാദി ഉപദേശം. ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, ആ എന്റെ ഗുരു മുക്തനായി, അല്ലെങ്കിൽ സുഖൻ മുക്തനായി. ശുഖോ മുക്ത എന്ന് വെച്ചാൽ വൈദിക പ്രസിദ്ധി ആശ്രയിച്ച് പറയുകയാണ്. വാമദേവൻ ഋഷി മുക്തനായി, ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നു. ശാസ്ത്രത്തിൽ പറയുന്നതുകൊണ്ട് ലോകത്തിലത് പ്രചരിതമായിരിക്കുന്നു ശുഗന്മുക്തനായി. അപ്പോൾ ശുഗന്മുക്തനായി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവിടെ ശേഷിക്കുന്നു. ശുഗന് പിന്നീട് ജന്മമില്ല. ഇവിടെ അദ്വൈത മതമനുസരിച്ച് പിന്നെ ഒരു രൂപത്തിൽ ശുഗൻ ശേഷിക്കുന്നുണ്ട്. ഏതൊരു കാലത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ശുഗൻ. അവിടെ എല്ലാം വിലയിച്ചു, പിന്നെ ജന്മമില്ല. എന്നാലും ഇന്നും ആൾക്കാർ പറയുന്നു ശുഗൻ മുക്തനായി എന്ന് പറയുന്നു. അവയെന്താ അവിടെ കേവലം ആ നാമം ശുഗൻ മുക്തനായെങ്കിലും വിശേഷിച്ചത് ശുഗൻ എന്ന് പറയുന്ന നാമം, ആ നാമത്തെ ഇന്നും ജനങ്ങൾ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നാമം ശേഷിക്കുന്നു എന്ന് പറയുന്നത്, നാമം നിത്യമാണെന്ന് പറയുന്നു. അല്ലാതെ തത്വത്തിൽ നിന്നും പരമാർത്ഥത്തിൽ നിന്നും അന്യമായി ശുഗൻ എന്ന് പറയുന്ന ഒരു പേര് ശേഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ എന്തിനങ്ങനെ പറയുന്നു? പരമാർത്ഥത്തിൽ ഒന്നും ശേഷിച്ചില്ല, ശുഗൻ മുക്തനായപ്പോൾ ഒന്നും ശേഷിച്ചില്ല, അതാണ് പരമാർത്ഥം. നാമമോ രൂപമോ ഒന്നും ശേഷിച്ചില്ല. പിന്നെ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നു, പരദൃഷ്ടിയ തദവശേഷോക്തി. ഇതിന് പരദൃഷ്ടി എന്ന് പറയുന്നു. തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പരദൃഷ്ടിയിൽ സംസാരിക്കുമ്പോൾ, പരദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരുവൻ അന്യന്റെ മുക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. ഗുരുവിന്റെ മുക്തിയെക്കുറിച്ച് ശിഷ്യൻ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. ഗുരു ഇന്നില്ല എങ്കിലും ഗുരുവിന്റെ കീർത്തി നിലനിൽക്കുന്നു, ഗുരു ഇന്നില്ലെങ്കിലും പേര് നിലനിൽക്കുന്നു, സത്കർമ്മങ്ങൾ നിലനിൽക്കുന്നു, ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇത് മുക്തിയുടെ ശരിയായ സ്വരൂപത്തെ കുറിച്ച് പറയുന്നതല്ല. പരദൃഷ്ടി പറയുക എന്ന് പറഞ്ഞാൽ അജ്ഞൻ അവന്റെ അജ്ഞതയിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. കാരണം എന്തെങ്കിലും എന്താ അങ്ങനെ പറയാൻ കാരണം, എന്തെങ്കിലും ഒന്ന് അവശേഷിക്കണമെങ്കിൽ അവിടെ മുക്തിയില്ല. പിന്നെ അവൻ മുക്തി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന എന്താണ്? ഗുരുവിന്റെ പേര് ശേഷിക്കുന്നു, ഗുരുവിന്റെ പ്രസിദ്ധി ശേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ വീണ്ടും ഗുരുവിൽ ബന്ധനത്തെ ആരോപിച്ച് പറയുകയാണ്. മുക്തി ഒന്നും അവശേഷിപ്പിക്കാത്ത ഒന്നാണ് മുക്തി. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒന്ന് ശേഷിക്കുന്നത്? ഒന്നും ശേഷിക്കാനില്ല. അപ്പൊ മുക്തനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും വ്യവഹരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ശാസ്ത്രത്തിൽ അങ്ങനെ പ്രസിദ്ധമായിരിക്കുന്നു, എന്നാ മുക്തനായിരിക്കുന്നു. അതുകൊണ്ട് അതിന് ഇന്നും ആ പ്രവാദം നിലനിൽക്കുന്നു, ഇങ്ങനെ ഇന്നാൾ മുക്തനായി. അതിൽ കവിഞ്ഞ അതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അർത്ഥമുള്ളത്? ബ്രഹ്മവിദഹ സ്വദൃഷ്ടിയ നാമാഭി എന്ന ശിഷ്യരെ. ആ തത്വബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മവിദ് ആരാണോ സ്വതത്വത്തെ അറിയുന്നത്, പരമാർത്ഥത്തെ അറിയുന്നത്, അവനെ സംബന്ധിച്ച് അവന്റെ അറിവിൽ സ്വദൃഷ്ടിയിൽ നാമാഭി എന്ന ശിഷ്യരെ. അവിടെ ഒന്നും ശേഷിക്കുന്നില്ല. നാമമോ രൂപമോ ഒന്നും തന്നെ ആ തത്വത്തിൽ നിന്ന് അന്യമായി ശേഷിക്കുന്നില്ല എന്നർത്ഥം. ശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അന്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അപ്പോ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ താല്പര്യം? ഈ തത്വബോധത്തെ കുറിച്ച് പറയുമ്പോൾ അത് സ്വദൃഷ്ടിയിൽ മനസ്സിലാക്കണം. സ്വദൃഷ്ടി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, പുതുമുഖങ്ങളിരിക്കുന്നുള്ള ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അത് അന്യന്റെ മുക്തിയെക്കുറിച്ചല്ല പറയുന്നത്, അതാണ്. സ്വന്തം മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം മുക്തി എന്ന് പറഞ്ഞാൽ ആരുടെ മുക്തി? ശ്രോതാവിന്റെ മുക്തി. ആരോടാണോ മുക്തിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നത്, അവന്റെ മുക്തിയെക്കുറിച്ചാണ്. സ്വമുക്തിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ല ഗുരുവിന്റെ മുക്തിയെക്കുറിച്ചോ എങ്ങനെ ഋഷിയുടെ മുക്തിയെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ ശാസ്ത്രം ബോധിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ മുക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ ശ്രോതാവിനുണ്ടാകത്തുള്ളൂ. അന്യന്റെ മുക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും ശേഷിക്കും. നാമം ശേഷിക്കും, രൂപം ശേഷിക്കും, കീർത്തി ശേഷിക്കും, കർമ്മങ്ങൾ ശേഷിക്കും. ഇതൊന്നും ശേഷിക്കാതിരിക്കുന്നതാണ് മുക്തി. അതുകൊണ്ട് സ്വദൃഷ്ടിയ ആത്മദൃഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രോതാവ് സ്വന്തം ജ്ഞാനമായി, സ്വന്തം അറിവായി മുക്തിയെ മനസ്സിലാക്കണം. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. മറ്റാരുടെയെങ്കിലും മുക്തി എന്ന് മനസ്സിലാക്കിയാൽ അത് അദ്വൈതമല്ല. അദ്വൈതത്തിൽ വേറെ ആരുടെയും മുക്തിക്ക് ഒരു സ്ഥാനമുണ്ട്. ശ്രോതാവിന്റെ മുക്തിക്കല്ലാതെ അതവിടെ പറയുന്നത്, അതാണ് പൂർണ്ണം. മറ്റത് നമുക്ക് പറയാം, ഇന്നാരിന്നാരൊക്കെ മുക്തരായി, ഇന്നവരാരും ജീവിച്ചിരിപ്പില്ല, അവരൊക്കെ മുക്തരായി പോയി എന്ന് പറഞ്ഞ് നമുക്ക് അവരുടെ പടങ്ങളൊക്കെ വെച്ച് പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യാം. അതെല്ലാം മുക്തിയെ സംബന്ധിച്ചുള്ള അപൂർണമായ ദർശനമാണ്, കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? മുക്തി എന്ന് പറയുന്നത് അവനവന്റെ അറിവാണ്. അവനവന്റെ അറിവെന്നോ അല്ലെങ്കിൽ അവനവന്റെ അറിവിന്റെ ഫലമെന്നോ രണ്ടു രീതിയിലും പറയാം. അതിന് മറ്റാരുമായിട്ട് ഒരു ഇടപാടുമില്ല. മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അതിന് യാതൊരു സംബന്ധവുമില്ല. അതാണ് ആർക്കും സ്വന്തം മുക്തിയെ മറ്റൊരാളെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരാൾക്കും വേറൊരാളുടെ മുക്തിയെ ബോധിക്കാനും ഒക്കത്തില്ല. പിന്നെ എങ്ങനെയാ ഈ മുക്തി എന്ന് പറയുന്ന ഉണ്ട് തീരുമാനിക്കുന്നത്? അത് അവനവന്റെ തന്നെ അറിവാ. സ്വന്തം അറിവുകൊണ്ട് അത് തീരുമാനിക്കണം. അല്ലാതെ മുക്തിക്ക് ദൃഷ്ടാന്തമില്ല. ഇനി ദൃഷ്ടാന്തത്തെ നമ്മൾ ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞതുപോലെ എന്താണ് സുഖനെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർണമായി. അത് ദൃഷ്ടാന്തം എപ്പോഴും അതാണ്. ഒരു തത്വത്തിൻ്റെ ഏകദേശമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിനാണ് ദൃഷ്ടാന്തം, അല്ലാതെ തത്വജ്ഞാനത്തിനല്ല. ഉദാഹരണത്തിൽ നിന്ന് അത്രയേ ഉണ്ടാകും, ഒരു സാമാന്യമായ ഒരു ബോധമുണ്ടാകും, ഒരു ഏകദേശ ജ്ഞാനം ഉണ്ടാകും. അതിങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് ഊഹിക്കാൻ പറ്റും. ദൃഷ്ടാന്തത്തിലൂടെ ഒരിക്കലും സ്വ അനുഭവം ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. അതല്ലേ നമ്മൾ പറയുന്നു, ആ ഈ പ്രപഞ്ചം രജ്ജുവിലെ സർപ്പം പോലെ മിഥ്യയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അനുഭവപ്പെടുമോ ഇത് മിഥ്യയാണെന്ന്? ഒരിക്കലും അനുഭവപ്പെടുത്തില്ല. അതൊരു ദൃഷ്ടാന്തം മാത്രമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതൊന്നും ശാശ്വതമല്ല, നിത്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ ആശയങ്ങൾ അതിൽ നിന്ന് കിട്ടുമെന്നല്ല, അല്ലാതെ ഒരിക്കലും ദൃഷ്ടാന്തത്തിലൂടെ തത്വബോധം ഉണ്ടാകത്തില്ല. ഇവിടെ തത്വം അല്ലെങ്കിൽ പരമാർത്ഥം ആയി ബോധിപ്പിക്കുന്ന ആരെ? എന്തിനെ? ശ്രോതാവിനെ ബോധിപ്പിക്കുന്നു, അല്ല മറ്റൊന്നിനെയും ബോധിപ്പിക്കുന്നു. ശ്രോതാവിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, കേൾക്കുന്നവൻ. ഓ ആ അവന് തന്നെക്കുറിച്ചാണ് ബോധമുണ്ടാകേണ്ടത്. അവിടെ എന്താണ് നാമാപി നശേഷ്യതി? ആ ഒരു ബോധത്തിൽ പറയണമെങ്കിൽ ഇപ്പൊ ഈശ്വരി പറഞ്ഞതല്ല എന്നാ പറയുന്നു. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് വ്യാവഹാരികമായി പറയുകയാണ്. അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, അന്യമായി ഒന്നും ശേഷിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ടല്ലോ. അതിപ്പോ പറയാണ്, ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെ, പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ദൃഷ്ടാന്തം എന്താണെന്ന് മനസ്സിലാകും, ഉദാഹരണം എന്താണെന്ന് മനസ്സിലാകും, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു തർക്കികനോട് തർക്കിക്കത്തില്ല, എന്താണ് പാത്രം മണ്ണ് തന്നെ, ആഭരണം സ്വർണം തന്നെ, ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്? അതുകൊണ്ട് അദ്വൈതമായില്ല, അദ്വൈത ബോധം അതുകൊണ്ടുണ്ടാകത്തില്ല. കാരണം അത് നിർവിവാദമായ ഒരു കാര്യമാണ്. അത് കേവല യുക്തി മാത്രം, സ്വാനുഭവമല്ല. എന്ന് വെച്ചാൽ ആത്മനിഷ്ഠമായ ഒരു അനുഭവമല്ല. ഒരു ദൃഷ്ടാന്തത്തിൽ കാര്യങ്ങളെ പറഞ്ഞ് ഒപ്പിച്ചെടുക്കുകയാണ്, യോജിപ്പിച്ചെടുക്കുകയാണ്. ആ അങ്ങനെ ഒരു അനന്യത്വമുണ്ട്. അത് കേട്ടിട്ട് കൃതാർത്ഥനാകുന്നവന് ഈ പറയുന്ന പരമാർത്ഥബോധം ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് കൊണ്ട് കേവലം ഇത്രയേ ഉള്ളൂ, എന്താണ് തന്റെ യുക്തിക്കൊരു സമാധാനം. ആത്മീയത്വം പരമാർത്ഥം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതം അല്ലെങ്കിൽ ഭേദം പ്രത്യക്ഷമായിരിക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യും, അതെങ്ങനെ സംഭവിക്കും? ഞാനും നീയും വേറെ വേറെ ആയിരിക്കും, ആത്മീയത്വം എങ്ങനെ സംഭവിക്കും? അദ്വൈതം എങ്ങനെ സംഭവിക്കും? ഇത് യുക്തിയിൽ നിന്നുള്ള ചോദ്യമാണ്, യുക്തിയാണ്. ആ ചോദ്യത്തിന് സമാധാനമായിട്ട് പറയും, അത് ഇതുപോലെയാണ്, മണ്ണും പാത്രവും പോലെയാണ് എന്ന് പറയുമ്പോൾ അവിടെ സമാധാനമായി. ഇതെന്താ, ആത്മനിഷ്ഠമായ അറിവാണോ? അല്ല, ഇത് ബാഹ്യമായ വസ്തുനിഷ്ഠമായ ഒരു സമാധാനം മാത്രം. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് പറയുന്നത് എങ്ങനെ നാം ശേഷിക്കുന്നു എന്നെല്ലാം പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, ആത്മനിഷ്ഠമായ അറിവാണ്, തന്നെ സംബന്ധിച്ചുള്ള ബോധമാണ്. ആ തന്നെ സംബന്ധിച്ചുള്ള ബോധത്തിൽ അതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. തന്നെ സംബന്ധിച്ചുള്ള ആ അറിവിനെ മാത്രമേ സ്വ അനുഭവം എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഇവിടെ തന്നെ പ്രത്യക്ഷം അപരോക്ഷം എന്ന് രണ്ടിനെ വേർതിരിച്ച് കാണിക്കുക. അത് ഒരേ അർത്ഥത്തിലും പറയാം, എന്നാലും ചിലടത്ത് അതിനെ വേർതിരിച്ച് കാണിക്കും. പുസ്തകത്തെ ഞാൻ കാണുന്നു, ഇത് പ്രത്യക്ഷമാണ് എന്നുകൊണ്ട് ഈ ഒരു അറിവിന് അക്ഷം അല്ലെങ്കിൽ ഇന്ദ്രിയം സഹായിക്കുന്നു. ഇന്ദ്രിയത്തിന്റെ സഹായം ഇല്ലാതെ ഇത് പുസ്തകം എന്നറിയാൻ പറ്റുമോ? അത് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഇവിടെ തന്നെ കുറിച്ചുള്ള അറിവിന് ഇതിന്റെ ആവശ്യമില്ല, ഇന്ദ്രിയത്തിന്റെ ആവശ്യമില്ല. താൻ ഇന്നാരാണ് അല്ലെങ്കിൽ തന്റെ പരമാർത്ഥം ഇന്നതാണ് എന്നറിയുന്നതിനും അക്ഷത്തിന്റെ ആവശ്യമില്ല, ഇന്ദ്രിയത്തിന്റെ ആവശ്യമില്ല. കണ്ണാണോ പറയുന്നത്, പഞ്ചേന്ദ്രിയങ്ങൾ ഏതെങ്കിലും ആണോ ബോധിപ്പിക്കുന്നത്? ഒന്നുമല്ല. അവിടെ പറയുന്നു അത് പ്രത്യക്ഷമല്ല, അത് അപരോക്ഷമാണെന്ന്. സാക്ഷാ അപരോക്ഷം എന്നെല്ലാം പറയുന്നു. അതെന്താ പിന്നെ ഇതിന്റെ ഒന്നും സഹായമില്ലാതെ അങ്ങനെ ഒരു അപരോക്ഷം, പ്രത്യക്ഷമല്ലാത്ത ഒരു അപരോക്ഷം? അവിടെയും ചോദിക്കും, എന്നാലും ഇവിടെ മനസ്സ് ഇല്ലേ, അതും ഒരു അക്ഷമല്ല, ഇന്ദ്രിയമല്ല. പിന്നെ അവിടെ അതിനങ്ങനെ വേർതിരിച്ച് എന്തിനാ പറയുന്നത്? ചില സ്ഥലങ്ങളിൽ അങ്ങനെ വേർതിരിക്കുന്നത് എന്തിന്? കാരണം അവിടെ അപരോക്ഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ അപരോക്ഷം എന്ന് പറയുന്നത് അറിവിനെയാണ്. അത് അറിവിന്റെ സ്വഭാവമാണ് അപരോക്ഷമായിരിക്കുക എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് സ്വയം പ്രകാശിക്കുക എന്ന് പറയുന്നത്. ആ സ്വയം പ്രകാശിക്കുന്നിടത്ത് അപരോക്ഷമെന്ന് പറയും. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി പ്രകാശിക്കുമ്പോൾ അതിനെ പ്രത്യക്ഷമെന്ന് പറയും. അങ്ങനെ വേർതിരിച്ച് പറയും. അങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചിലയിടത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ അപരോക്ഷത്തിന് തന്നെ ചിലയിടത്ത് ആത്മപ്രത്യക്ഷം എന്നെല്ലാം പറയാറുമുണ്ട്. സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കണം. എന്നാലും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് ആത്മനിഷ്ഠമായ അറിവ്, അന്തർമുഖമായ അറിവ്. അവിടെ ഇന്ദ്രിയ സഹായം കൂടാതെ തന്നെ സ്വസ്വരൂപം പ്രകാശിക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ആ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉപകരണങ്ങളെന്നേ ഉള്ളൂ. അറിവിന്റെ പ്രതിഫലനം അതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നെല്ലാം പറയും. എവിടെയും പ്രതിഫലനത്തിന് ഒരു ഉപാധി വേണമല്ലോ. സൂര്യൻ പ്രകാശിക്കുന്നു, പ്രതിഫലനത്തിന് കണ്ണാടിയും, കണ്ണാടിയിലൂടെ നമുക്ക് ആ പ്രതിബിംബത്തെ കാണാൻ പറ്റുന്നു. ആ സ്ഥാനമേ ഉള്ളൂ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അല്ല. അവിടെ സൂര്യനെ പ്രകാശിക്കുന്നതിന് കണ്ണാടിയുടെ ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, അതൊരു ജഡപ്രകാശം എന്നുള്ള വ്യത്യാസമേ തന്റെ സ്വരൂപമായിരിക്കുന്ന പ്രകാശം. അത് നമ്മൾ പറയുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശം എന്നും പറയും. ഈ പ്രകാശം ജഡമായിരിക്കുന്ന സൂര്യപ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ ജഡമായിരിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതിന് ജഡമായിരിക്കുന്ന മനസ്സ് പോലുള്ള ഉപാധികളെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. ജഡത്തിന്റെ സഹായ ജഡമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ പോലെയുള്ള ഉപാധികളെ സ്വീകരിക്കുന്നു, അവയെല്ലാം പ്രകാശിപ്പിക്കുന്നില്ല. വാസ്തവത്തിൽ സ്വരൂപം, അറിവ്, ജ്ഞാനം, ബോധം, ചിത്ത് എന്ന നിലയ്ക്ക് അത് സ്വയം പ്രകാശിക്കുകയാണ്. അതിനാണ് ഇവിടെ പറയുന്നത് സ്വദൃഷ്ട്യ, സ്വ അറിവ്, സ്വന്ത ബോധം, തന്നെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് അന്തർമുഖമായ അറിവ്. ആ അറിവിൽ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. നാമാപി ഇന്ന ശിഷ്യത എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ പറയാം. ഒന്ന് ശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് നേതി നേതി, അല്ലെങ്കിൽ അതിന് വേറെ തരത്തിൽ പറയും മിഥ്യ എന്ന് പറയും. അത് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നതിന് മുമ്പേ നാനാത്വമായി, പലതായി, അന്യമായി എന്തൊക്കെ അറിയപ്പെട്ടിരുന്നോ അതെല്ലാം മിഥ്യ. അങ്ങനെ പറയാം. മിഥ്യ എന്ന് വെച്ചാൽ അവിടെ ഇല്ലാത്തത് തന്നെ, അങ്ങനെയൊന്നുമില്ല, അന്യമായിട്ടൊന്നുമില്ല. ഇവിടെ പറയുന്നില്ല ഇന്ന ശിഷ്യതേ, ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, അറിയേണ്ടതായിട്ട് ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാം. അല്ല അതങ്ങോട്ട് ദഹിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം മിഥ്യയാണ്, ഇല്ലാത്തതാണെന്നൊക്കെ എങ്ങനെ ധരിക്കാൻ പറ്റും? അതിൻ്റെ തന്നെ താല്പര്യമാണ് പറയുന്നത് ഇത് തന്നെയാണല്ല. അങ്ങനെ മിഥ്യ എന്നുള്ളതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വദൃഷ്ട്യ, സ്വബോധത്തിൽ ഇതെല്ലാം താൻ തന്നെയാണ്, അവിടെ അന്യത്വമില്ല, നാനാത്വമില്ല, ദേഹ നാനാസ്തി കിഞ്ചന സർവം ഖലിതം ബ്രഹ്മ തദനന്യത്വം, അങ്ങനെയും മനസ്സിലാക്കും. അങ്ങനെ പറയുമ്പോൾ ഒന്നിനെ പ്രത്യേകിച്ച് നിഷേധിക്കേണ്ട കാര്യമില്ല, നിഷേധിക്കാതെ തന്നെ മനസ്സിലാക്കാം. രണ്ടിൻ്റെയും ഫലത്തിൽ താല്പര്യം ഒന്ന് തന്നെ. രണ്ടുകൊണ്ടും അറിവില് വ്യത്യാസം. എപ്പോ ആത്മദൃഷ്ട്യ സ്വദൃഷ്ട്യ ചിന്തിക്കുമ്പോൾ താൻ സ്വയം അറിവാണെന്ന് മനസ്സിലാക്കി ഈ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. ഇത് മറ്റൊരാളുടെയും അറിവല്ല, സ്വന്തം അറിവാണ്. പിന്നെ സാധാരണ നമ്മളിങ്ങനെ പറയും, അതൊക്കെ ആലങ്കാരികമായ ഭാഷകളാണ്. ആത്മബോധത്തെ ഒരാൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തു, വിദ്യയുടെ സമ്പ്രദായമുണ്ട്, ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് പകരുന്നു, ഇതൊക്കെ അലങ്കാരികമായ പ്രയോഗങ്ങളാണ്. പരമാർത്ഥമല്ല ഇതൊന്നും. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം, ഇവിടെ പരമാർത്ഥത്തിൽ ഭേദം നിലനിൽക്കണം, എന്നാലേ അത് സംഭവിക്കും. ഭേദം പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊന്നും സംഭവിക്കില്ല. സംഭവിച്ചെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് പരമാർത്ഥമല്ല, കൽപ്പന, കാൽപ്പനികമായി ഇതൊക്കെ പറയുന്നതാണ്. പരമാർത്ഥം എന്ത്? അത് നേരിട്ട് ബോധിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നിൻ്റെയും ആരുടെയും സ്ഥാനത്ത് ഇവിടെ പറയുന്നില്ല. നീ അതാണ്, നീ ആ തത്വമാണ് എന്ന് ബോധിക്കുകയാണ്. താൻ ആ തത്വമാണെന്ന് ബോധിപ്പിക്കുന്നു. അത് സ്വദൃഷ്ടി. ആ ദൃഷ്ടിയിൽ ഇത്തരത്തിലുള്ള വ്യപദേശം ഒന്നുമില്ല, ഇത്തരത്തിലുള്ള പറച്ചിലുകളൊന്നും ഇല്ല എന്നർത്ഥം. എന്ന് പറയുന്നു, ബ്രഹ്മാസ്മീതി ദർശനേന വിശ്വാൻ ദേവാൻ ആത്മത്വേന ഉപഗമ്യ അനന്തം ലോകം ജയതി. ബ്രഹ്മാസ്മീതി ദർശനേന, ബ്രഹ്മാസ്മി എന്നുള്ള ബോധം, ഇവിടെ ഉപദേശിക്കുന്ന ബോധം അത് താൻ തന്നെയാണ്. അല്ലെങ്കിൽ ഉപദേശിക്കുന്ന തത്വം താൻ തന്നെയാണ് എന്നുള്ള ആ അറിവ്, അങ്ങനൊരറിവ് വേണം. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം കൂടിയേ തീരും. അത് ചില ഭാഗത്ത് പറയുന്നതാണ്, ബ്രഹ്മം സ്വയം തന്നെ ജ്ഞാനം, പിന്നെന്തിനാ ബ്രഹ്മജ്ഞാനം? അങ്ങനെയുണ്ടോ? ഇല്ല എന്ന് പറയും. ഇതൊക്കെ പരസ്പര വിരുദ്ധം പോലെ നമുക്ക് തോന്നും. ഒരിടത്ത് അങ്ങനെ പറയുന്നു, ബ്രഹ്മമേ ഉള്ളൂ, പിന്നെ ബ്രഹ്മജ്ഞാനമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മ സ്വയം ജ്ഞാനമാണ്, പിന്നെന്തിനാ ഇനി ഒരു ബ്രഹ്മജ്ഞാനം? ഇനി വേറെടുത്ത് പറയുന്നത് എന്താണ്? ബ്രഹ്മാസ്മീതി ദർശനം, ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമല്ലേ? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, ബ്രഹ്മജ്ഞാനം അങ്ങനെ ഒരു ജ്ഞാനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നൊരു ജ്ഞാനം വേണം എന്ന് പറയുന്നു. അപ്പൊ എന്താ ഈ ജ്ഞാനം എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നത്? വിശ്വാൻ ദേവാൻ ആത്മത്വേന ഉപഗമ്യ. വിശ്വാൻ ദേവാൻ, സർവ വിശ്വം എന്ന് വെച്ചാൽ സർവം എന്നുള്ള അർത്ഥം, ലോകം എന്നുള്ള അർത്ഥമല്ല. വിശ്വശബ്ദത്തിന് ലോകം എന്നുള്ള അർത്ഥം വരുന്നത് അതിന് സർവം എന്നുള്ള അർത്ഥം ഉള്ളതുകൊണ്ടാണ്. ലോകത്തിന് പറയുന്നു സർവം എന്ന്. വിശ്വാൻ സർവദേവന്മാരെയും എന്നർത്ഥം. ഈ വേദത്തിൽ ഈ പൗരാണികമായ ദേവസങ്കല്പം, ദേവതാ സങ്കല്പങ്ങളൊന്നും അത്ര സ്പഷ്ടമല്ല, അസ്പഷ്ടമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത്. അവിടെ ഈ ദേവതാ ദേവതാ എന്ന് പറയുമ്പം പ്രധാനമായും പറയുന്നത് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളെയാണ്. പ്രത്യേകിച്ച് ഉപനിഷത്തുകളിലും പല ഭാഗങ്ങളിലും ഇനി വരുന്ന ഭാഗത്തും അത് തന്നെ ചർച്ച ചെയ്യും. ഈ ജീവന് രൂപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നു, ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നു, ഒരു രസഗന്ധങ്ങളെക്കുറിച്ചൊക്കെ ബോധമുണ്ടാക്കുന്നു. ഇങ്ങനെ ബോധമുണ്ടാക്കുന്നതിനുള്ള ഒരു വിശേഷ ചൈതന്യം, അതിനെയാണ് ദേവത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനന്തമായ ദേവതകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അനന്തമായ നാമങ്ങളുണ്ട്. അനന്ത ദേവതകൾ എന്തുകൊണ്ട് വരുന്നു? അനന്ത ജീവന്മാരുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവന്മാരുണ്ട്. അപ്പോൾ അവരിലെല്ലാം ഈ ദേവതാ ചൈതന്യമുണ്ട്. അധിഷ്ഠാതൃ ദേവത എന്ന് പറയും. എല്ലാ പുരാണങ്ങളിൽ പറയുന്ന പോലെ അവിടെ രാമനും കൃഷ്ണനും ഗോവിന്ദനും ഒന്നും രംഗത്ത് വരുന്നില്ല. ഈ ദേവതകളേ ഉള്ളൂ. അപ്പോൾ ഈ ദേവതകളെല്ലാം ഇതെല്ലാം ചൈതന്യമാണ്. ബോധത്തിൻ്റെ തന്നെ പല ഭാവം, ചിത്തത്തിൻ്റെ തന്നെ നാനാസ്ഫുരണങ്ങൾ, അതാണ് ഏകമായ ചിത്തിൻ്റെ നാനാസ്ഫുരണം. അങ്ങനോട് പറയുന്നത് എന്താണ്? സർവദേവന്മാരെയും ആത്മത്വനുപഗമ്യ, എല്ലാ ചൈതന്യവും അത് തന്നിൽ പ്രകടമാകുന്നതായാലും ശരി, അന്നിൽ പ്രകടമാകുന്നതായാലും ശരി, അഭേദമായി പ്രകടമായാലും ശരി, ഭേദമായി പ്രകടമായാലും ശരി, തന്നിൽ പ്രകടമാകുമ്പോൾ അത് അഭേദമായി. എങ്ങനെ? ഞാൻ എൻ്റെ ബോധം എന്നിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതി. അന്യനില്ലാതെ പ്രകടമാകുമെന്ന് പറയും, അത് രാമൻ്റെ ബോധം, കൃഷ്ണൻ്റെ ബോധം. അതെങ്ങനെ പ്രകടമായാലും ഈ ചൈതന്യം ആത്മത്വനുപഗമ്യ, അനുസ്വസ്വരൂപമായി ധരിച്ച്, ഇതാണ് ബ്രഹ്മാസ്മീതി ദർശനം എന്ന് പറയുന്നത്. ബ്രഹ്മം ജ്ഞാനം തന്നെ, സച്ചിദാനന്ദം എന്ന് പറയുന്നു. അങ്ങനെ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറയും. അതുകൊണ്ട് തന്നെ ചിത്ത് ജ്ഞാനമെന്ന് പറയാം. പക്ഷേ ഇവിടെ തന്റെ സ്വരൂപം അതാണ് എന്നുള്ള ബോധം ഉണ്ടാവണ്ടേ ശ്രോതാവിന്? അങ്ങനെ ഒരു ബോധത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അങ്ങനെയൊരു ബോധമില്ലാത്തതുകൊണ്ട്. ഈ ചിത്ത് തന്റെ സ്വരൂപമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നു, ഉണ്ടാകേണ്ട ആവശ്യം വരുന്നു. അങ്ങനെയൊരു ബോധമില്ലാത്തതുകൊണ്ട് അല്ലേ ശ്രുതി ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നു. അങ്ങനെയൊരു ഉപദേശം, ആ ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന ബോധം, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുകൊണ്ട്? അങ്ങനെ ബോധമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പറയുന്നു, ബോധം വരുന്നു, അജ്ഞാനം നശിച്ചു, ആ ബോധമില്ലായ്മ മാറി. അവിടെ ബ്രഹ്മത്തിൽ ഒരു ജ്ഞാനം കൂടെ വേണം, ബ്രഹ്മജ്ഞാനം. അതിനെ സ്വീകരിച്ചേ പറ്റൂ, അങ്ങനെ ഒരു ബോധത്തെ അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇവിടെ പറയുന്നത്, ബ്രഹ്മാസ്മിതി ദർശനേന ഉപഗമ്യ ജ്ഞാത്വ. ഈ സർവചൈതന്യവും ആത്മത്വേന സ്വസ്വരൂപമാണെന്ന് അറിഞ്ഞിട്ട് അവിടെ ഒരു അറിവ് വേണം, ബ്രഹ്മജ്ഞാനം. ശരി, അങ്ങനെ ഒരറിവ് എന്നെ ഇവിടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല? ബ്രഹ്മം നിർവിഷയമാണ്, ബ്രഹ്മത്തിന് വിഷയമാക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകത്തില്ല. ബ്രഹ്മം സ്വയം തന്നെ ജ്ഞാനമാണ്, അത് നമ്മൾ പല സന്ദർഭത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വയം അത് ജ്ഞാനമായിരിക്കുന്നുണ്ട്, പിന്നെ അതിനെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. അപ്പോ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അത് സ്വയം തന്നെ ജ്ഞാനമാണ്, അജ്ഞാനത്തിന് വിഷയമല്ല, അന്തർവിഷയമാണ്, നിരാകാരമാണ്, വാഗം മനസ്സുകൾക്കൊക്കെ അതീതമാണ് എന്നെല്ലാം പറയുന്ന ബ്രഹ്മസ്വരൂപതത്വം, അതിന് ഹാനി സംഭവിക്കുന്നില്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നുണ്ട്. അതിനെന്തെങ്കിലും ഹാനി സംഭവിച്ചാലേ ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുത്തുന്നു. ബ്രഹ്മജ്ഞാനം എന്നുള്ളതിനെ നമ്മൾ സ്വീകരിച്ചാലും ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഉപദേശിച്ചാലും സ്വയം അതിനെക്കുറിച്ച് പറഞ്ഞാലും ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെ എങ്ങനെയാണോ പറയുന്നത് അതിന് ഒരു ഹാനി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഈ പറയുന്ന ഈ ബ്രഹ്മജ്ഞാനവും അതിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതിനോട് പറയുന്നത് ആത്മത്വനുപഗമ്യ, ഈ പറയുന്നത് സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. അത് നമ്മൾ സാധാരണ ദൃഷ്ടാന്തത്തിലൂടെ പറയാറുണ്ട്. എന്താണ്? സൂര്യഗോളവും അതിൻ്റെ പ്രകാശവും തമ്മിൽ ഒരു ഭേദവുമില്ല, ഒന്ന് തന്നെയാണ്. നമ്മൾ കണ്ടിട്ട് പറയുന്നു സൂര്യൻ വേറെ അതിൻ്റെ പ്രകാശം വേറെ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്താ സൂര്യൻ്റെ പ്രകാശം സൂര്യത്തിൽ നിന്ന് വാസ്തവത്തിൽ അന്യമായതുകൊണ്ടാണോ അത് പറയുന്നതല്ല. എന്നാലൊരു പ്രതീതി തോന്നുന്നു. എന്താണ്? സൂര്യൻ അങ്ങ് വളരെ ദൂരെയാണ്, ആകാശത്തിലാണ്, പ്രകാശം നമ്മുടെ മുമ്പിലുമുണ്ട്. ഈ ഒരു പ്രതീതിയെ എന്നുവെച്ചാൽ കാലദേശങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രതീതി, ഈ പ്രതീതിയെ അംഗീകരിച്ചുകൊണ്ട് പരമാർത്ഥത്തെ നമ്മൾ മാറ്റി പറയുന്നു. പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മ കൊണ്ട് അങ്ങനെ പറയുന്നു. സൂര്യൻ വരെ അതിൻ്റെ പ്രകാശം വരെ, വാസ്തവത്തിൽ അതൊന്നാണ്. അവരിവിടെയും പരമാർത്ഥമാണ് പറയുന്നത്. നിങ്ങളെ പ്രതീതിയിൽ ഭേദം വന്നാലും തത്വത്തിൽ ഭേദമില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അദ്വൈതം എന്ന് പറയുന്നത് ഒരു മുട്ടാത്തർക്കമാണ്. അങ്ങനെ ആ രീതിയിലല്ല അത് പറയുന്നു. അത് സ്വാനുഭവസിദ്ധമായ ഒരു കാര്യത്തെ പറയുകയാണ്. ചിലപ്പോൾ യുക്തി അനുസരിച്ച് നോക്കുമ്പോൾ അത് അനുഭവമായിട്ട് നിരക്കാതെ വരും, എന്നുവെച്ചാൽ പരമാർത്ഥമായിട്ട് നിരക്കാതെ വരും. എന്നാലും അവിടെ സ്വാനുഭവത്തെ പരമാർത്ഥത്തെ സ്വീകരിച്ചേ മതിയാവും. അതുകൊണ്ടിവിടെ പറയുന്നു എന്താണ്? സ്വദൃഷ്ട്യ ഇവിടെ ബ്രഹ്മത്തെ സച്ചിദാനന്ദം എന്ന് തന്നെ പറയുന്നു. എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അത് ഒരു ശബ്ദം കൊണ്ടും പറയാൻ കഴിയത്തില്ല. സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ സച്ചിദാനന്ദം എന്ന് പറയുന്നു? ഈ പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യമല്ലേ? വാക്കുകൊണ്ട് പറയാൻ വയ്യാത്തതിന് എന്തിനാ പറയുന്നത്? ഇത്രയും ബുദ്ധിമുട്ടി പറയുന്നു. പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാതിരിക്കുന്നു. മൗനം എന്ന് പറഞ്ഞാലും രക്ഷയില്ല. മൗനം ഒരു ഭാഷയാണ് അല്ലേ? മൗനത്തിനും ഭാഷയുണ്ട്. മൗനം എന്ന് പറയുന്ന ഭാഷയാണ്. ഏത് ഭാഷയിലും പറയാനല്ല മൗനമാണ്. അതിനും വിശേഷിച്ച് മഹത്വമൊന്നുമില്ല. അതിനെ ശബ്ദത്തിലൂടെ ആഗ്രഹിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് സച്ചിദാനന്ദം എന്ന് പറയുന്നു? കാരണം സച്ചിദാനന്ദം എന്ന് പറയുന്നത് സർവജീവന്റെ അനുഭവമാണ്. സർവജീവനും അനുഭവിക്കുന്നു സത്ത്. എല്ലാവർക്കും അനുഭവമുണ്ട്. സത്തിന്റെ അനുഭവമുണ്ട്, ചിത്ത് അറിവിന്റെ അനുഭവമുണ്ട്, ആനന്ദത്തിന്റെ അനുഭവമുണ്ട്. ഇത് അപ്രസിദ്ധമായ ഒന്നല്ല. ആകാശകുസുമം എന്ന് പറയുന്ന പോലെ ഒന്നല്ല. ഇത് വാക്കുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആകാശകുസുമം പോലെ ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഇത് വാക്കുകൊണ്ട് പറയാൻ പാടില്ല എന്നുള്ള അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതി ശൂന്യവാദത്തെ ഖണ്ഡിക്കുന്നത്. ശുദ്ധശൂന്യമായ ഒരു കാര്യമല്ല ഇത്. എന്തുകൊണ്ട്? സച്ചിദാനന്ദ സർവജന സിദ്ധമായൊരു കാര്യമാണ്. ഒരു തത്വം, ഒരു പരമാർത്ഥ തത്വം സത്യജിത്ത് ആനന്ദമായി അനുഭവപ്പെടുന്നു, സർവജീവന്മാർക്കും അനുഭവപ്പെടുന്നു. സർവജീവന്റെ അനുഭവമാണ് സത്യം ചിത്തമാണ്. ഒരു തത്വത്തിന്റെ സ്ഫുരണമാണത്. അപ്പൊ ഈ സ്ഫുരണത്തിന് ആധാരമായിരിക്കുന്നതിനും അതേ പേരുകൊണ്ട് പറയുന്നു സച്ചിദാനന്ദമാണ്. അപ്പോൾ ഈ അനുഭവപ്പെടുന്നതോ ഈ സച്ചിദാനന്ദ അനുഭവം അത് അതിൽ നിന്ന് അന്യമല്ല, അത് തന്നെയാണ്. ഇത്ര രീതി മനസ്സിലാക്കാവുന്നു. അപ്പോൾ ഈ അനുഭവപ്പെടുന്നത് അതിൻ്റെ പരമാർത്ഥമല്ല, എന്നാൽ ഈ അനുഭവപ്പെടുന്നത് അത് തന്നെയാണ് തന്നെ. അതല്ലാതെ രണ്ടാമതൊന്നും ഇവിടെ ഇല്ല അനുഭവപ്പെടാൻ. അനുഭവ വിഷയമായിട്ട് രണ്ടാമതൊരു വസ്തു ഇവിടെ ശേഷിക്കുന്നില്ല. അതിവിടെ നാം രൂപാത്മകമായി അനുഭവപ്പെടുന്നു, സച്ചിദാനന്ദമായി അനുഭവപ്പെടുന്നു. ധർമാധർമ്മങ്ങളായി, പുണ്യ പാപങ്ങളായി, ദ്വന്ദ്വാത്മകമായി അത് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഈ അനുഭവത്തിൽ തൃപ്തനാകുന്നില്ല അവൻ. അതുകൊണ്ട് അതിൻ്റെ പാരമാർത്ഥികമായ സ്ഥിതി ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നു. ആ അന്വേഷണം അവനെ തന്നെ അവസാനിക്കുന്നു. ഇതിൻ്റെ പരമാർത്ഥം താൻ തന്നെയാണ്. ആത്മത്വനുപഗമ്യ, താനായി ധരിച്ച്. അപ്പം അവിടെ ആ അറിവും ബ്രഹ്മജ്ഞാനമെന്നൂർ എന്ന അറിവും അതിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവിനെ സ്വീകരിക്കുന്നുണ്ട്. ബ്രഹ്മത്തിന്റെ ഏകത്വം, അദ്വൈതത്വം തുടങ്ങിയ പാരമാർത്ഥിക സ്വഭാവത്തിന് ഹാനിയൊന്നും സംഭവിക്കുന്നില്ല. അനന്തം ലോകോ ജയതി, അനന്തമായ ലോകത്തെ പറയുന്നു. ദേശകാലങ്ങൾ കൊണ്ട് പരിച്ഛിന്നമല്ലാത്ത ഒന്നിനെ, ദേശകാലങ്ങൾക്ക് പരിച്ഛിന്നമായതേ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന് ദേശകാലങ്ങൾക്ക് പരിച്ഛിന്നമല്ലാത്ത ഒന്നിനെയും ചിന്തിച്ച് അറിയാൻ പറ്റത്തില്ല. ചിന്തിച്ചോ ധ്യാനിച്ചോ ഒന്നും അറിയാൻ പറ്റത്തില്ല. എവിടെ എന്തനുഭവം ഉണ്ടോ അവിടെയെല്ലാം ദേശകാല പരിച്ഛിന്നമാണ്. എന്നാലിവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് ദേശാദ്യ പരിച്ഛിന്നം, ദേശകാലാദി പരിച്ഛിന്നമല്ലാത്ത വസ്തുവാണ് താൻ. ദേശകാലാദി അപരിച്ഛിന്നമായ ഒരു സ്ഥിതി, അതിന് അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല. അനുഭവം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ദേശകാലങ്ങൾ വരും. പിന്നെ വേണമെങ്കിൽ അതിനെ പറയാം അത് അനുഭവ സ്വരൂപമാണ്, അനുഭവ വിഷയമല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഒരു താർക്കിക യുക്തിയിൽ വേണമെങ്കിൽ പറയാം ദേശകാലങ്ങൾ കൊണ്ട് പരിച്ഛിന്നമാകാത്ത ഒന്ന് അത് അനുഭവ വിഷയമല്ല, അനുഭവ സ്വരൂപമാണ്. കാരണം വ്യവഹാരത്തിന് ദേശകാലങ്ങൾ ആവശ്യമാണ്. അപ്പൊ ദേശകാല അപരിച്ഛിന്നമായ ഒന്നിനെ നമ്മൾ എങ്ങനെ ഗ്രഹിക്കും? അവ്യവഹാരിയമായിരിക്കുന്ന ഒന്നിനെ എങ്ങനെ ഗ്രഹിക്കും? അത് പറയുമ്പോഴാണ് നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നത്. അത് മാത്രമേ അതിന് ദൃഷ്ടാന്തമായിട്ടുള്ളൂ, വേറെ ഒന്നിനും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദേശകാലങ്ങൾ കൊണ്ട് പരിച്ഛിന്നമല്ലാത്തതെന്ന് വെറും വാക്കുകൊണ്ട് പറയുന്നതല്ലാതെ അതാ ഇതാ സ്ഥാനമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല. ഇനി വരുന്ന ഒരു ഭാഗത്ത് അടുത്തു വരുന്ന ഒരു ഭർതൃഹരിയുടെ വ്യാഖ്യാനമാണ്, ഭർതൃപ്രപഞ്ചന്റെ വ്യാഖ്യാനം. അതിന് ഭാഷകാരം ഖണ്ഡിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തി എന്നുള്ള കാര്യമുണ്ട്. പഴയകാലത്ത് ഇതിനെ വേറെ തരത്തിൽ വേറെ ആൾ വ്യാഖ്യാനിച്ചു, പഴയകാലത്ത് തന്നെ നിഷേധിച്ചു. ഇന്നതിനൊരു പ്രസക്തിയില്ല. എന്നാൽ അവിടെ ഒരു കാര്യം പറയുന്നുള്ള എന്താണ്? ഈ അറിവെന്ന് പറയുന്നത് സർവർക്കും അവകാശപ്പെട്ടതാണ്. എന്നുവെച്ചാൽ സർവ്വജീവന്മാരും ഇത് ബോധിക്കേണ്ടതാണ്. അപ്പൊ സർവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് പറയണം. ആർക്ക് കേട്ടാലും അത് മനസ്സിലാവണം. തന്റെ സ്വരൂപം പരമാർത്ഥം ദേശകാലങ്ങൾ കൊണ്ട് പരിച്ഛിന്നമായതല്ല എന്ന് ആർക്കും മനസ്സിലാവണമെങ്കിൽ ദേശകാലങ്ങൾ കൊണ്ട് പരിച്ഛിന്നമാകാത്ത ഒരു സ്ഥിതിയെ എല്ലാവർക്കും ബോധ്യപ്പെടണം. ഭാഷകാരൻ എന്തിനാ ഈ മണ്ണും കുടവും എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്? അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഇത് കേൾക്കാൻ താല്പര്യമുള്ള ആരെയും ഇത് ബോധിപ്പിക്കാം ആ ദൃഷ്ടാന്തത്തിലൂടെ. ദൃഷ്ടാന്തം എപ്പോഴും സർവസാധാരണമായിരിക്കണം. ദൃഷ്ടാന്തം എന്ന് പറയുന്നത് യുക്തിക്ക് വേണ്ടിയിട്ടാണ്. യുക്തി എന്ന് പറയുന്നത് അനുഭവത്തെ അപേക്ഷിക്കുന്നു. ഇതൊക്കെ ചിന്തയിലെ സാമാന്യ മാനദണ്ഡങ്ങളാണ്. സർവ്വസാധാരണമല്ലാത്ത ഒന്നിനൊരിക്കലും യുക്തിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ദേശകാലാദി അപരിച്ഛിന്നമായ ഒന്ന് എന്ന് പറയുമ്പോൾ അതിന് ദൃഷ്ടാന്തമായി ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ജീവന്റെ സുഷുപ്താവസ്ഥ അത് മാത്രമേ ഉള്ളൂ. അവ്യവഹാരിയമായിരിക്കുന്ന അവസ്ഥ, അവിടെ ദേശകാലങ്ങളൊന്നും. അതാ ഒരാള് മനനം ചെയ്ത് മനസ്സിലാക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കും എന്താ സമാധിയെ പറഞ്ഞുകൂടെ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ ഉണ്ട്, പക്ഷെ അത് ദൃഷ്ടാന്തമാക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് സർവ്വസാധാരണമല്ല. അത് സർവ്വസാധാരണമായ ഒന്നല്ല. എനിക്ക് കൊമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നില്ല. എല്ലാവർക്കും കൊമ്പുണ്ടെങ്കിൽ അത് അംഗീകരിക്കും. ശരി, എല്ലാവരും അവരുടെ കൊമ്പിൽ തപ്പി നോക്കും, ശരിയാണല്ലോ എനിക്കും ഉണ്ടല്ലോ. അങ്ങനെ ശ്രോ കേൾക്കുന്നവർക്കിത് തപ്പി നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൊമ്പിനെ ഒരിക്കലും ദൃഷ്ടാന്തമായി എടുക്കാൻ നോക്കത്തില്ല. അതെന്റെ ഒരു സ്വകാര്യത വേണമെങ്കിൽ പറയാം, മറ്റുള്ളവരുടെ ഇത് പറയാൻ കൊള്ളത്തില്ല. ഇതങ്ങനെയല്ല, തത്വചിന്തയിൽ അങ്ങനെയല്ല. ദൃഷ്ടാന്തം പറയുമ്പോൾ അത് സർവജനസിദ്ധമായിരിക്കും. ലോകവ്യവഹാരത്തിൽ അംഗീകരിക്കുന്നതായിരിക്കും. ചെറുവിക്കുന്നതിന് ഉറക്കമില്ലാത്തവരുണ്ടെങ്കിലോ? അതിബുദ്ധിമാന്മാർ ചോദിക്കും. ശാസ്ത്രം നോർമലായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അതിന് സമാധാനം. തത്വചിന്ത അതിനു വേണ്ടിയിട്ടാണ്. മറ്റേ വിടുക, അതിന് വേറെ ഉപായങ്ങളുണ്ട്. ഇപ്പോ ദേശകാലാദി അപരിച്ഛിന്നമായിരിക്കുന്ന വിശ്വാൻ ദേവാൻ ആത്മത്വന ഉപഗമ്യ അനന്തം ലോകം, അനന്തമായ ലോകത്തെ, അനന്തം വൈ നാമ നിത്യമേവ ആനന്ദ്യം നാമനഹ തത് ആനന്ദ്യ അധികൃത ആനന്ദ വൈ വിശ്വേ ദേവാഹ അനന്തമേവ സ തേന ലോകം ചെയ്തി. അനന്തമായ ലോകത്തെ, എന്താണ് ഈ അനന്തമായ ലോകം? ഇത്തരം ദൃഷ്ടാന്തത്തിലൂടെ ബോധിപ്പിക്കുന്ന, യുക്തിയിലൂടെ സ്വാനുഭവത്തിൽ പ്രകാശിപ്പിക്കുന്ന ആ ലോകം. അതുകൂടെ പറയുന്നു ആ ലോകം സ്വപ്രകാശമാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്വപ്രകാശമായ അറിവെന്ന് പറഞ്ഞു. അതാണ് അനന്തമായ ലോകം. ജയതി പ്രാപ്നോതി, ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകും. അനന്തമേവ സതേന ലോകം ജയതി എന്നാണ് മന്ത്രം. അനന്തമായ ലോകത്തെ പ്രാപിക്കുന്നു, അത് നിത്യമായ നശിക്കാത്ത ലോകത്തെ പ്രാപിക്കുന്നു, സ്വർഗത്തെ പ്രാപിക്കുന്നു. എത്രയും പുരുഷോ മ്രിയത്തെ കിമേനം ന ജഹാതീതി നാമ ഇതി അനന്തം വൈ നാമ അനന്ത വിശ്വദേവ അനന്തമേവ സത്യേന ലോകം ചെയ്തു. ശ്രുതിയുടെ അർത്ഥത്തെ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. ഇത് മറ്റു തരത്തിലും വ്യാഖ്യാനിക്കാം. അവൻ സ്വർഗലോകത്തെ പ്രാപിക്കുന്നു എന്നോ? മുക്തൻ. അവൻ്റെ നാമം പേര് ലോകാവസാനം വരെ നിലനിൽക്കുന്നുവെന്നോ? ഉള്ള സ്ഥൂലമായ അർത്ഥങ്ങളെ സ്വീകരിക്കാം. അങ്ങനെയൊരു അർത്ഥമുണ്ട്, അത് സ്ഥൂലമായ അർത്ഥം. അതിന് ഇവിടെ പറഞ്ഞു എന്താണ്? അത് വ്യാവഹാരികം. ഇത് വ്യാവഹാരികമായ കാര്യങ്ങൾ പറയുന്നു, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോ ആ പരമാർത്ഥത്തിൽ എന്താണ്? ഒരുവൻ സ്വയം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം കൊണ്ട് അവന്റെ ബോധമില്ലായ്മയെ നശിപ്പിച്ചിട്ട് അനന്തമായ ലോകത്തെ, സ്വപ്രകാശമായിരിക്കുന്ന സ്വസ്വരൂപത്തെ തന്നെ അവൻ അങ്ങനെ ധരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, അതുവരെ അവൻ അങ്ങനെ ധരിച്ചില്ല. താൻ സ്വയം പ്രകാശിക്കുന്ന ആത്മസ്വരൂപമാണ്. അല്ലെങ്കിൽ താനെന്ന് പറയുന്നതും ആത്മാന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിൽ തന്നെ. സ്വയം പ്രകാശിക്കുന്ന ആത്മസ്വരൂപം എന്നൊക്കെ വളച്ചു കെട്ടി പറയുന്നതാണ്. സ്വയം പ്രകാശിക്കുന്ന സ്വരൂപമാണ് തൻ്റേത്, അങ്ങനെ പറയാം. ഭാഷയുടെ പരിമിതികളെ സ്വീകരിച്ചുകൊണ്ടല്ലേ ഇത് പറയാൻ പറ്റും. അതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ്, ആ ശ്രോതാവ് സ്വയം പ്രകാശിക്കുന്നവനാണ് എന്നറിയുന്നു പ്രാപ്നോതി എന്നാണ്. ഇതേ സിദ്ധാനുവാദോ പറയുന്നു. ഇത് ഇവിടെ ഇങ്ങനെ എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു? ഇവിടെ ചിലർ ഭർത്തൃപ്രപഞ്ചനും മറ്റും വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു. പറയുന്നു ഇത് ശ്രുതിസിദ്ധമായ തത്വമാണ്. അഹം ബ്രഹ്മാസ്മി, തത്വം അസി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഈ സ്വാനുഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനിവിടെ ആ ദൃഷ്ടിയിൽ ഇതിനെ കാണുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ പലയിടത്തും ചില ദുസ്വാതന്ത്ര്യങ്ങളെ കാണിച്ചത്. തത്വം എന്താണെന്ന് മനസ്സിലായി, അത് വ്യക്തമായി പറയുന്ന ഭാഗങ്ങളുണ്ട്. തത്വം അസി, അഹം ബ്രഹ്മാസി തുടങ്ങിയ ഭാഗങ്ങളെന്നും മനസ്സിലാക്കി. പിന്നെ മുന്നോട്ട് വരുമ്പോൾ ശ്രുതി ചില ഭാഗങ്ങളിൽ ഇതിന് വിരുദ്ധമായ അർത്ഥം തോന്നിയാലും ശരി, അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെ തന്നെയാകും. അങ്ങനെ സിദ്ധാനുവാദം എന്ന് പറയും, വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തും. അവിടെ നിന്ന് നേരിട്ട് ഈ അർത്ഥം കിട്ടത്തില്ല, പക്ഷെ ഈ അർത്ഥം കിട്ടിക്കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെയും ഈ അർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കും. അതുകൊണ്ടാണ് പലയിടത്തും ഭാഷ്യകാരന്റെ ഈ സ്വഭാവത്തെ ഒരു ദോഷമായിട്ട് ആൾക്കാർ പറയുന്നു. സ്വസിദ്ധാന്ത സ്ഥാപന വ്യഗ്രത എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിക്കും. സിദ്ധാന്തത്തെ സ്ഥാപിക്കുകയാണ് എന്ന് പറയും. കാരണം ആ ഒരു സിദ്ധാന്തം എവിടെയെങ്കിലും ഒരിടത്ത് അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലേ, ഇരുട്ടത്ത് സഞ്ചരിക്കുന്ന ഒരാളിന് എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു വെളിച്ചത്തിൻ്റെ ഒരു ചെറിയൊരു ആശ്രയം കിട്ടിയ, ഒരു ചെറിയൊരു കൈത്തിരി കിട്ടിക്കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ പിന്നെ അയാൾക്ക് ഇരുളിനെ ആശ്രയിച്ച് പോകാൻ പറ്റത്തില്ല, ആ വെളിച്ചത്തെ ആശ്രയിച്ചേ പോകാൻ പറ്റും. അത് അത് വെളിച്ചമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇരുളിനെ ആശ്രയിച്ച് പോകാൻ പറ്റും. ആ വെളിച്ചത്തെ തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലും തത്വ സ്പഷ്ടമായാൽ, വ്യക്തമായാൽ മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തതയെ ആശ്രയിച്ച് പോകും. അപ്പോൾ വ്യക്തത ഇല്ലാത്തിടത്ത് വ്യക്തത ഉണ്ടാക്കും, ഇരുളുള്ളിടത്ത് ആ വെളിച്ചം കൊണ്ടായിരുന്ന ഇല്ലാതാക്കും, നശിപ്പിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധാനുവാദം എന്ന് പലയിടത്തും പറയുന്നത്. അപ്പോൾ ശ്രുതിയുടെ താല്പര്യത്തെ അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ആ അറിവെന്ന് പറയുന്നത് പിന്നെ തന്നെയാണ് സ്വാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ മുമ്പോട്ട് പോകുന്ന ആ സ്വ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ആ അനുഭവത്തിന് വിരുദ്ധമാണെന്ന് എന്തിനെങ്കിലും കണ്ടു കഴിഞ്ഞാലും ആ അനുഭവത്തിൽ അതിന് നിൽക്കാൻ കഴിയത്തില്ല, അത് സ്വയം നശിച്ചു പോകും. വെളിച്ചത്തിന് ഇരളിനെ നിൽക്കാൻ കഴിയത്തില്ല. ഇരളിൻ്റെ സൃഷ്ടിയായ ഭൂതപ്രേത വിശാചിക്കൊന്നും വെളിച്ചത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശ്രദ്ധാനുവാദം എന്ന് പറയുന്നത്. ബ്രഹ്മവിദ്യ സ്തോതും, ഇതുവരെ പറഞ്ഞതെല്ലാം ബ്രഹ്മവിദ്യയെ കുറിച്ചുള്ള സ്തുതിയാണ് എന്നിടത്താണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതല്ല. ബ്രഹ്മവിദ്യയെ സ്തുതിക്കുകയാണ്. അത്രയും മഹത്താണത്. അത് ഇതിനെ സംബന്ധിച്ചുള്ള സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ, സംശയത്തെ, വിപരീയത്തെ എല്ലാം ഹനിക്കുന്നതിന് ശേഷിയുള്ള ഒന്നാണ്. അങ്ങനെ അത് മുക്തിയെ നൽകുന്നതാണ് അല്ലെങ്കിൽ മുക്തി സ്വരൂപമാണ്, എങ്ങനെ വേണോ പറയാം. അതാണ് അതിൻ്റെ മഹത്വം. അവിടെ പിന്നെ ആ മുക്തിയല്ലാതെ മറ്റൊന്ന് ശേഷിക്കുന്നില്ല. മറ്റുള്ളതെല്ലാം സ്വദൃഷ്ടിയിൽ നിന്ന് പ്രത്യേകം ഇവിടെ കൂടി ചേർക്കണം. അനന്യമാണ്, ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. തദാനന്ദ്യ അധികൃതാനന്ദാവൈ വിശ്വോ ദേവാനന്ദമേവ സത്തേന ലോകം ജേരി നാമ ആനന്ദ്യ അധികൃതാൻ വിശ്വാൻ ദേവാൻ ആത്മത്വനുപേത്യ. ഇവിടെ പറഞ്ഞു ഉപഗമ്യ ഉപേത്യ, രണ്ടിന്റെ അർത്ഥം ഒന്നെയാണ്. ഇതെല്ലാം സ്വസ്വരൂപമായി ഗ്രഹിച്ചത് ആത്മത്വേന. അതാണ് ഏറ്റവും അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ആത്മത്വേന. നമ്മളത് പറയും ആത്മനിഷ്ഠമായി, അന്തർമുഖമായി, സ്വനിഷ്ഠമായി ഇതിനെ ഗ്രഹിച്ചത്. അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നത് പുസ്തക പഠനമായി. അദ്വൈതം എന്ന് പറയുന്നത് ഒരിക്കലും പുസ്തക പഠനമേ അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കലും അതിന് പഠനം എന്നുള്ള വാക്കുപോലെ ഉപയോഗിക്കാറ്. അതിന് ശ്രവണ മനനങ്ങളെന്നേ പറയാറുള്ളു. പഠനമെന്ന് പറഞ്ഞാൽ പോയി, നമ്മളാരും പഠിക്കുന്നില്ല, ആരെയും പഠിപ്പിക്കുന്നുമില്ല. അത് അദ്വൈത തത്വബോധത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമേ അല്ല. പിന്നെന്താണ് ആത്മത്വന ഉപേത്യ, സ്വസ്വരൂപമായി ഗ്രഹിച്ച് തേന ആനന്ദ ദർശനേന, ആ ആനന്ദ്യബോധം കൊണ്ട്. അതാണ് ആനന്ദ്യബോധം. അല്ലാതെ ഇന്നയാൾ മുക്തനായി അയാളുടെ നാമം ശേഷിക്കുന്നു എന്നെല്ലാം ഇവിടെ പ്രതീതമാകുന്ന ഒരു അർത്ഥത്തെ ഗ്രഹിക്കുന്ന അല്ലാതെ അനന്തമേവ ലോകം ജയതി. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞു അപരിച്ഛിന്നമായിരിക്കുന്ന ആ സ്വപ്രകാശത്തെ അവൻ ഗ്രഹിക്കുന്നു, സ്വസ്വരൂപമായി ഗ്രഹിക്കുന്നു. ഇവിടെ ആത്മാവ് ജ്ഞാനമാണെങ്കിലും ആത്മാവ് ജ്ഞാനസ്വരൂപം തന്നെ. അത് ജ്ഞാനസ്വരൂപമായതുകൊണ്ടാണ് അത് ജ്ഞാനമായി പ്രകടമാകുന്നത്. അത് സത്സ്വരൂപമായതുകൊണ്ടാണ് അത് സത്തായി സ്ഫുരിക്കുന്നത്. അത് ജ്ഞാനസ്വരൂപമാണെങ്കിലും അതിൻ്റെ ജ്ഞാനം ഉണ്ടാകാം. ആത്മാവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രോതാവിനുണ്ടാകാം, തന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകാം. തന്നെക്കുറിച്ചുള്ള ബോധമില്ലായ്മ മാറിക്കിട്ടുന്നതിന് അങ്ങനെ ഒരു ബോധം ആവശ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ആ ബോധം ഒരിക്കലും തന്നെ തന്റെ സ്വരൂപത്തെ ഹനിക്കുന്നില്ല. പിന്നെ ഈ അദ്വൈതത്തിന്റെ പ്രക്രിയകൾ പലതരത്തിലും പറയും. ഇതിനെ എന്താണ്, ഇതിനെതിരായ യുക്തികൾ ഓരോരുത്തർ കൊണ്ടുവരുമ്പോൾ, യുക്തി എന്ന് പറയുമ്പോൾ സ്വാനുഭവത്തെ വിട്ടിട്ട്, സ്വാനുഭവം എന്ന് പറയുന്നത് അത് അവനവനിൽ തന്നെ ഒതുങ്ങുന്ന കാര്യമാണ്. മറ്റൊരുവനുമായി ഈ കാര്യം ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു യുക്തികൾ വരും. ആ യുക്തികൾ വരുമ്പോൾ അതിന് സമാധാനമായിട്ട് പലതും പറയേണ്ടി വരും. അതിനെയാണ് അദ്വൈത പ്രക്രിയകളെന്ന് പറയുന്നത്. പല യുക്തികളും പറയും. ഒന്നിന് ഒരിടത്ത് പറയുന്നതായിരിക്കില്ല വേറെടുത്ത് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന ഒരു യുക്തിയാണ് എന്താണ്, വിദ്യ. നമ്മളും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള അവിദ്യയെ നശിപ്പിക്കുന്നു, പിന്നെ വിദ്യയും നശിക്കുന്നു. ഇതൊക്കെ ഒരു പ്രക്രിയയാണ്. ഇതിനൊന്നും പരമാർത്ഥമായ കാര്യങ്ങളല്ല. അതിന് ബലം കൊടുക്കേണ്ട കാര്യങ്ങളല്ല, വാശി കൊടുക്കേണ്ട കാര്യങ്ങളല്ല. ഇവിടെ ഒരു അവിദ്യ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കുക, അതിനെ നശിപ്പിക്കാൻ വേണ്ടി വിദ്യ എന്ന് പറയുന്ന പുതിയൊരു സാധനം വരിക, പിന്നെ അതും ഇല്ലാതാകുക, പിന്നെ എന്തോ ഒന്ന് ശേഷിക്കുക. ഇത്തരം സങ്കല്പങ്ങളിലൊക്കെ ഇത് കൊണ്ടെത്തിക്കും. അതിനുവേണ്ടിയല്ല വാസ്തവത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് അവിദ്യയാണ് ഇവിടെ നശിപ്പിക്കാൻ ശേഷിക്കുന്ന? അടുത്ത് വരുന്ന ഭാഗത്ത് അത് പറഞ്ഞു. നശിപ്പിക്കാനായിട്ട് ഏത് വിദ്യ ശേഷിക്കുന്നു? നശിപ്പിക്കാനായിട്ട് ഏത് വിദ്യ ഉള്ളത്? ഏതാണ് നശിപ്പിച്ചിട്ട് പിന്നെ സ്വയം നശിക്കുന്നത്? അതൊക്കെ ആലങ്കാരികമായ കൽപ്പനകൾ മാത്രം, അസ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം അത് തന്നെയാണ്. അതിൽ നിന്ന് അന്യമായി അവിദ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ചൊരു സാധനമില്ല. അതിനെ നശിപ്പിക്കാൻ അതിൽ നിന്ന് അന്യമായി വിദ്യ എന്ന് പറയുന്ന ഇനി വേറൊരു സാധനം വരേണ്ട കാര്യമില്ല. ഇനി ഇത് രണ്ടും കൂടെ പോകാനൊരു നരകവുമില്ല, രണ്ടും നശിച്ചു പോകാൻ അങ്ങനെയൊന്നുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ്? സ്വദൃഷ്ടിയ എന്നാ, സ്വദൃഷ്ടിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത്തരം ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഒരാൾക്ക്, അതിൽ നിന്നാണ് വാസ്തവത്തിൽ മുക്തി എന്ന് പറയുന്നത്. അവനവൻ്റെ തന്നെ ഈ ആശയങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. അല്ല വേറെ ഇവിടെ മുക്തിക്ക് ആത്മാവ് നിത്യമുക്തമാണ്. പിന്നെ മുക്തി എന്ന് പറയുന്നത് തൻ്റെ തന്നെ ഈ താൻ തന്നെ കിട്ടുന്ന ഈ കെട്ടുകളിൽ നിന്നുള്ള മുക്തിയാണ് വാസ്തവത്തിൽ വേണ്ടത്. അതിന് അന്തർമുഖത മതി. അടുത്ത് പറയുന്നു, യജ്ഞവൽക്കീരി ഹോവാച എത്രാസ്യ പുരുഷസ്യ മൃതസ്യ അഗ്നിം വാഗ് അപ്യേതി വാദം പ്രാണഃ ചക്ഷുരാദിത്യം മനഃഛന്ദ്രം ദിശഃ ശ്രോത്രം പൃഥിവീം ശരീരം ആകാശം ആത്മാ ഔഷധീർലോമാനി വനസ്പതീൻ ഔഷധീർലോമാനി വനസ്പതീൻ കേശ അപ്സു ലോഹിതം ച രേതശ്ച നിധീയതേ ക്വായം തദാ പുരുഷോ ഭവതി ഇതി ആഹരസൗമ്യഹസ്തം ആർത്തഭാഗ ആവാം ഏവ ഏതസ്യ വേദിഷ്യാവോ സജന ഇതി തൗഹ ഉദക്രമ്യ മന്ത്രയാഞ്ചക്രാതേ തൗഹ ഇതൂചതുഃ കർമ്മ ഹൈവ തദൂചതുഃ അഥ യത് പ്രശശംസതുഃ കർമ്മ ഹൈവ തത് പ്രശശംസതുഃ പുണ്യോ വൈ പുണ്യേന കർമ്മണ ഭവതി പാപ പാപേനേതി തദോഹ ജഗത്കാരവ ആർത്ഥഭാഗ ഉപരരാമ ഇവിടെ ആ തത്വത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ യാജ്ഞവൽക്കയൻ പറഞ്ഞു, അതൊക്കെ പറഞ്ഞതിന്റെ താല്പര്യം അതൊക്കെ സ്വദൃഷ്ടിയിൽ അന്തർമുഖമായി സ്വയം ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെയും ഇപ്പം ശ്രമിക്കുന്ന എന്താണോ ഈ ചോദ്യകർത്താക്കളെല്ലാം ശ്രമിക്കുന്നത്, ഈ യാജ്ഞവൽക്കയന് വിവരമുണ്ടോയെന്ന് ധരിക്കാനാണ്. യാജ്ഞവൽക്കയൻ ആത്മജ്ഞാനിയാണോ എന്നാണ് നമ്മൾ സാധാരണ ശ്രമിക്കുന്നത് പോലെ. ആരെങ്കിലും കാണും അയാൾക്ക് ജ്ഞാനമുണ്ടോ എന്നുള്ളതാണ്. തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വ്യാകുലതയും മറ്റുള്ളവർക്ക് ജ്ഞാനം കൊണ്ടുവന്നു. ഇവിടെ അതാണ് ശ്രമിക്കുന്നത്. അതിന് യാജ്ഞവൽക്കൻ മറുപടി പറഞ്ഞു, നീ എന്റെ ജ്ഞാനത്തെ കുറിച്ച് ചിന്തിച്ച് നിന്റെ ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല. അത് അന്തർമുഖമായി ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അന്യന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജ്ഞാനമില്ല. സ്വദൃഷ്ടിയാ ഗ്രഹിക്കുക, അവിടെ അതിന്റെ എല്ലാ സമാധാനമായി കഴിഞ്ഞു. ഇവിടെ ഇനി മറ്റൊരു ചോദ്യം ചോദിക്കുക. അതിന്റെ ആമുഖമായ ഭാഷകാരം പറയുന്നു, ഗ്രഹ അതിഗ്രഹരൂപം ബന്ധനം മുക്തം. മുമ്പ് ചർച്ച ചെയ്ത ഭാഗമാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അങ്ങനെയാണ് ഗ്രഹ അതിഗ്രഹം എന്ന് പറഞ്ഞത്. അതാണ് ബന്ധനം എന്ന് പറഞ്ഞു. അത് മൃത്യുവാണ്. തസ്യജ മൃത്യോറും മൃത്യു സദ്ഭവാ മോക്ഷച്ച ഉപബദ്ധ്യതേ. ആ മൃത്യു എന്നുള്ള മോക്ഷം, മുക്തി. മൃത്യുണ്ടെങ്കിൽ മോക്ഷവും വേണം, ബന്ധമുണ്ടെങ്കിൽ മോക്ഷവും വേണം. ബന്ധമുണ്ടെന്ന് അവിടെ തെളിയിച്ചു. അപ്പോൾ മോക്ഷവും സിദ്ധമാണ്. സജ മോക്ഷോ ഗ്രഹാതിഗ്രഹ രൂപാണ് ഇഹൈവ പ്രളയ പ്രദീപ നിർവാണവത്. ആ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ വിശദീകരിച്ചത്. ഈ ഗ്രഹ അതിഗ്രഹങ്ങളുടെ പ്രളയമാണ് ഇവിടെ തന്നെ എന്നെടുത്തു പറയുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ജാഗ്രതയിൽ തന്നെ എന്നർത്ഥം. ബന്ധം ജാഗ്രതയിൽ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ മോക്ഷവും ജാഗ്രതയിൽ തന്നെ. പ്രളയ പ്രദീപ നിർവ്വാണം, അതാനൊരു ദൃഷ്ടാന്തം പറഞ്ഞു, പ്രദീപ നിർവ്വാണത്തെ പോലെ. അതുകൊണ്ടാണ് അതിന് നിർവ്വാണം എന്ന് പറയുന്നത്. അത് ജ്വലിക്കുന്നു, അത് അസ്തമിക്കുന്നു. യദ്ഗ്രഹ അതിഗ്രഹാഖ്യം ബന്ധനം, അതിന്റെ ബന്ധനം എന്ന് പറയുന്നത് ഗ്രഹ അതിഗ്രഹ രൂപമാണ്, മൃത്യുരൂപം. തസ്യ യത് പ്രയോജകം, ആ മൃത്യുവിനെ ഉണ്ടാക്കുന്നത്, അതാണ് അതിന്റെ പ്രയോജകം എന്ന് പറയുന്നത്. പ്രയോജകം എന്ന് വെച്ചാൽ സാധാരണർക്കും കാരണമൊന്നാണ്. അതിനെ തന്നെ നമ്മൾ പറയുന്നത് ഉണ്ടാക്കുന്നത്. അതായത് ഈ നിത്യശുദ്ധ ബുദ്ധ മുക്തരൂപത്തിലിരിക്കുന്നവനിൽ എങ്ങനെയാണ് ഈ ഗ്രഹ അതിഗ്രഹ രൂപത്തിലുള്ള മൃത്യു വന്നു ചേർന്നത്? തസ്വരൂപ നിർദ്ധാരണാർത്ഥം അതിനെക്കുറിച്ചും ചിന്തിക്കുന്നു. എന്താണത്? ഇതമാരഭ്യത, അതിനുവേണ്ടിയിട്ടാണ് അടുത്തിരുന്ന ഭാഗം. യാജ്ഞവൽക്കേരി ഹോവാച എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്ഞനെക്കുറിച്ചും അജ്ഞന്റെ അവസ്ഥകളെക്കുറിച്ചും ആണ് ചർച്ച ചെയ്യുന്നതെന്ന് ചുരുക്കം. ഇവിടെ ഇതൊക്കെ അന്വേഷിക്കുന്നവൻ തന്നെക്കുറിച്ച് സ്വയം അജ്ഞനെന്ന് കരുതിയിരിക്കുകയല്ലേ. താനെന്താ ഇങ്ങനെ തന്നെക്കുറിച്ച് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നത്? അതിനൊരു സമാധാനം വേണമല്ലോ. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന അത്ര കേജിത് വർണ്ണയന്തി. ഇവിടെ കുറെ ചർച്ചയുണ്ട്. ഇത് ഈ ഭാഗത്തെ മുമ്പ് വൃത്തികാരൻ അല്ലെങ്കിൽ ഭർത്തൃ പ്രപഞ്ചൻ എന്ന് പറയുന്ന ആൾ വ്യാഖ്യാനിച്ചിരുന്നു. ഒരു തരതിരിഞ്ഞ വ്യാഖ്യാനം. ഇന്നത്തെ കാലത്തതിന് യാതൊരു പ്രസക്തിയില്ല. ഭാഷ്യകാരൻ തന്നെ പറയുന്നു, എന്താണ് ഈ ചർച്ചയുടെ അവസാനം പറയുന്നു, തസ്മാത് അത്യന്തം നികൃഷ്ട ശാസ്ത്രബാഹ്യ ഏവ ഇയം കൽപ്പന. ഇതുവരെ പറഞ്ഞ ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് അത്യന്തം നികൃഷ്ടമാണ്, ശാസ്ത്രബാഹ്യവുമാണ്. അത്യന്തം നികൃഷ്ടവും ശാസ്ത്രബാഹ്യവുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെന്നാണ്. ഇനി അടുത്ത ഭാഗം മുതൽ ഭാഷ്യകാരൻ ഈ പറയുന്നവരെയുള്ള ഭാഗങ്ങൾ അത്യന്തം നികൃഷ്ടവും ശാസ്ത്രബാഹ്യവുമാണെന്ന് എന്ന് ഭാഷ്യകാരൻ തന്നെ പറയുന്ന സ്ഥിതിക്ക് പിന്നെ നമ്മളെന്തിനാ ചിന്തിക്കാൻ പോകുന്ന? നല്ല കാര്യം പറഞ്ഞിട്ട് വേണ്ട അതിനെ ചിന്തിക്കാൻ പോകുന്ന എന്തിനാ? ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത്യന്തം നികൃഷ്ട ശാസ്ത്രബാഹ്യ എന്ന് പറഞ്ഞു. നികൃഷ്ടമായൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അത് നികൃഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം ഭാഷ്യകാരൻ പറഞ്ഞാൽ നികൃഷ്ടമാണ്. പിന്നെ നമ്മൾ ചിന്തിച്ചിനി അത് നികഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ എന്തിനാ സമയം കളയുന്നു? ഒന്നാമത് നമുക്ക് രണ്ടു കൂട്ടർക്കും സമയമില്ല, വേറെ പല പണികളും ഉള്ളവരാണ്. പ്രകൃതന്തു വർത്തയിഷ്യാമ, അതുകൊണ്ട് നമ്മൾ ഭാഷ്യകാരം പറയുന്നു നമ്മൾ എന്താണോ ചർച്ച ചെയ്ത് വരുന്നത് ആ ഭാഗം നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് പേജ് ഞാനങ്ങ് വിട്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ചിലർക്ക് അങ്ങനെയുണ്ട്, നികഷ്ടമെന്ന് പറഞ്ഞാൽ അറിയാനൊരു താല്പര്യമാണ്. എന്താ ഒളിച്ചു വെച്ചാൽ അറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ടാകുമല്ലോ. അതുപോലെ അങ്ങനെയുള്ളവർ ഇതിൻ്റെ മലയാളം വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, അതെടുത്ത് വായിച്ച് ആ രഹസ്യം മനസ്സിലാക്കി കൃതാർത്ഥത നേടുക. നമ്മൾ മുമ്പോട്ടാകുന്നത് തത്ര കേന പ്രയുക്തം ഗൃഹാതിഗ്രഹലക്ഷണം ബന്ധനം ഇത്യേത നിർധാരയിഷ്യ ആഹ. അടുത്ത ഭാഗം ശിഷ്യ ശാന്തി ശാന്തി ശാന്തി.